വിജൃംഭതേയത്തമസോ ഭീരോരിഹ പിശാചവത് തദിതം ജാഗ്രതി സ്വപ്നലോകവത് ദൃശ്യതേ ബുദ്ധൈഹി ഇഹ യത് ഭീരോ തമസഃ പിശാചവത് ഭവതി എന്ന് ക്രിയ അവിടെ ചേർക്കും. തദിതം ബുദ്ധേഹി ജാഗ്രതി സ്വപ്നലോകവത് ദൃശ്യത്തെ ഇഹ ഇവിടെ യാതൊരു പ്രപഞ്ചമാണോ ഭീരുഹോ ഭീരുവിന തമസഹ പിശാചവ ഇരുട്ടിൽ നിന്ന് പിശാചിനെ പോലെ അനുഭവപ്പെടുന്നത് അനുഭവപ്പെടുന്നത് എന്നവിടെ അർത്ഥം പറയുന്നു. ഭവതി എന്ന് വെച്ചാൽ അനുഭവം, അങ്ങനെയുള്ളതായ ഈ പ്രപഞ്ചം. തദിതം അങ്ങനെയുള്ളതായ ഈ പ്രപഞ്ചം അവനോട് പിശാചവത് വിജൃംഭതി എന്ന് വെച്ചാൽ അകട്ട് പോയി. ഇഹ ഏതൊരു പ്രപഞ്ചമാണോ ഹീരോഹോ ഹീരുവിന് തമസായിട്ട് നിന്ന് പിശാച വിജൃംഭത പിശാചിനെ പോലെ തമസ പിശാച വിജൃംഭത അനുഭവപ്പെടുന്നത്. അവിടെ പിന്നെ ഭവതി എന്ന് ചേർക്കേണ്ട കാര്യം, വിജൃംഭത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വിട്ടുപോയി. തമസ പിശാചവത് വിജൃംഭതേ, തമസിൽ നിന്നും ഇരുട്ടിൽ നിന്ന് പിശാചിനെ പോലെ അനുഭവപ്പെടുന്നു. തദിതം അങ്ങനെയുള്ളതായ ഈ പ്രപഞ്ചം അങ്ങനെ ഇടുന്നു. ഇഹ ഇവിടെ യാതൊരു പ്രപഞ്ചമാണോ ഭീരോഹോ ഭീരുവിന് തമസ പിശാചവത് ഇരുട്ടിൽ നിന്ന് പിശാചിനെ പോലെ വിജൃംഭതെ അനുഭവപ്പെടുന്നത്. തദിതം അങ്ങനെയുള്ളതായ ഈ പ്രപഞ്ചം ബുധേഹി അറിവുള്ളവരാൽ ജാഗ്രതി സ്വപ്നലോകവത് ജാഗ്രതകാലത്ത് സ്വപ്നലോകവത് സ്വപ്നലോകത്ത് എന്ന പോലെ ദൃശ്യതയെ അനുഭവപ്പെടുന്നു. ഇവിടെ ഈ പ്രപഞ്ചാനുഭവകാലത്ത് ഈ പ്രപഞ്ചാനുഭവത്തെയാണ് ഇഹ എന്നുള്ളതുകൊണ്ട് പറയുന്നു. ഈ പ്രപഞ്ചാനുഭവത്തിൽ ഏതൊരു പ്രപഞ്ചമാണോ ഭീരോഹോ ഭീരുവിന് തമസ പിശാചോ ഇരുട്ടിൽ പിശാചിനെ എന്ന പോലെ വിജൃംഭതയെ അനുഭവിക്കുന്നു അനുഭവപ്പെടുന്നു. അപ്പൊ ഇവിടെ എല്ലാവർക്കും പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യം പറഞ്ഞത് ഇഹ എന്നുള്ളതാണ്. പക്ഷെ ആ പ്രപഞ്ചാനുഭവത്തെ ഉപമിച്ചിരിക്കുന്ന എന്തിനോട്? എങ്ങനെയാണോ ഭയമുള്ള ഒരു മനുഷ്യൻ ഇരുട്ടിൽ പിശാചിനെ കാണുന്നത്, പക്ഷെ ഇരട്ടിനെ തന്നെ പിശാചായി കാണുന്നു. അവിടെ പ്രത്യേകിച്ച് പേര് പിശാചൊന്നുമില്ല. ഇപ്പൊ ഇരുട്ടിൽ കാണുന്ന ആ പിശാച് എന്ന് പറയുന്നത് ഇരുട്ട് തന്നെയാണ്. അതിനോട് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നു. ഇരുട്ടിലെ പിശാച് എന്ന് പറയുന്നത് സത്യമല്ല, ഇല്ലാത്തതാണ്. അതിനാണ് ആ ഉദാഹരണം എടുത്തത്. പിശാച് എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. അത് ഇരുട്ട് കൊണ്ട് കാണുന്നതോ അല്ലെങ്കിൽ ഇരുട്ട് തന്നെ കാണുന്നതോ ഇരട്ടിൽ കാണപ്പെടുന്നതോ എങ്ങനെയാണോ മനസ്സിലാക്കാം. എന്നുവെച്ചാ ഇരട്ട് കാണുമ്പോ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ, പിശാചിനെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ ആ ഇരട്ടിൽ പിശാചുള്ളതുപോലെ അയാൾക്ക് തോന്നും. അയാളുടെ സങ്കല്പത്തിലുള്ള പിശാചി, പല്ലും കൊമ്പും ചിറവും ഒക്കെ ഉള്ള പിശാചിനെ അയാൾ കാണും. പിന്നെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇരുട്ട്. മറ്റൊന്ന്, അയാളുടെ ഭയം. ഇതാണ് രണ്ടും കൊണ്ടാണ് ഒരാൾക്ക് പിശാചിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ആ പിശാച അനുഭവം സത്യമല്ല, പിശാചും സത്യമല്ല. പിന്നെ ഇരുട്ട് അതും സത്യമല്ല, അത് മാറിപ്പോകുന്നതാണ്. വെളിച്ചം വരും, വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ പിശാചില്ല. പിശാചിത് അന്ധകാരം, പിശാച് എന്ന് പറയുന്ന അന്ധകാരമാണ്. ഭയന്നവന് ഇരട്ട് പിശാചു പോലെ അദ്വൈതീവി പറഞ്ഞു. ഭയന്നവനെ സംബന്ധിച്ച് ഇരട്ട് തന്നെയാണ് പിശാചായി കാണുന്നത്. ആ പിശാച് എന്ന് പറയുന്ന ഒരു ജീവിയില്ല. ഗുരു ഒരുപാട് കുട്ടിച്ചാത്തനെ പിടിച്ചു കെട്ടിയതായിട്ടും ഓടിച്ചായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അന്നത്തെ ജനങ്ങൾ ഒരുപാട് കഥകൾ പറഞ്ഞു വരുത്തിച്ചു. കുട്ടിച്ചാത്തനും ഗുരുവുമായിട്ട് ഒരു പായയ്ക്ക് പിടികൂടിയെന്നും എല്ലാ ആൾക്കാരുടെ ഭാവനകളാണ്. അരിവിപ്പുറത്ത് നിന്ന് കല്ലെടുത്ത് അപ്പുറത്തെറിഞ്ഞപ്പോ അവിടെ നിന്നൊരു കുട്ടിച്ചാത്ത ഇങ്ങോട്ടെറിഞ്ഞിരുന്നു. ഇതെല്ലാം ഭാവനകളാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. വെറും ഇരുട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, പിശാചെന്നൊക്കെ തോന്നുന്നു. ഇരുട്ടില് ഭയമുള്ളവന് യക്ഷി, ഭൂതം, പ്രേതം, ഇതെല്ലാം കാണാൻ പറ്റും. ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം മനുഷ്യന് പരിണാമപരമായി വന്നതെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ പൂർവികന്മാര് ഗുഹാവാസികളായിരുന്നപ്പോ മനുഷ്യന് രാത്രി കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവര് രാത്രി ഏതെങ്കിലും ഗുഹക്കുള്ളിൽ അഭയം തേടും. രാത്രി കാഴ്ചയുള്ള ജീവികളുണ്ട്, അത് രാത്രി ഇര തേടി നടക്കും. ഏതെങ്കിലും ഗുഹയിൽ സുരക്ഷിതമായി ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരുട്ടിൽ ആക്രമണം വരും. മൃഗങ്ങളുടെ, മറ്റു മൃഗങ്ങളുടെ, അത് എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ പറ്റില്ല. ഇരുട്ടല്ലേ മനുഷ്യന് കാണാൻ കഴിയുന്നു. അപ്പൊ ഇരുട്ടിൽ ഏത് ഭാഗത്ത് നിന്നും ആ ജീവിക്ക് ഒരു ആക്രമണം ഉണ്ടാകാം. നമ്മുടെ പൂർവികന്മാർക്ക് ഏത് ഭാഗത്തു നിന്നൊന്നു പറയാൻ പറ്റില്ല. അങ്ങനെ ആ ആക്രമണം വന്ന് പലപ്പോഴും അവർ ഇരകളായിട്ടുണ്ട്. അപ്പൊ ഇവർക്കത് സ്വന്തം അനുഭവവും തലമുറകളായി പകർന്നു കിട്ടിയ അറിവുമാണ്. ഇരുട്ട് അപകടമാണെന്നുള്ള കാര്യം. ഇതിങ്ങനെ പകർന്നു കിട്ടിയ അറിവ് അവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ രാത്രി അവൻ ഭയന്നാണ് ഗുഹയിലായാൽ പോലും ജീവിക്കുന്നു. ആ ഭയം അവന്റെ ജീവനുകളിലൂടെ തലമുറകളിലേക്ക് പകർന്നാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്നത്, പിറകിൽ കാൽ പെരുമാറ്റം കേൾക്കുന്നത്, കരിയിൽ അവിടെയുള്ള സ്ഥലത്തോട് നടക്കുന്നത്, പിറകിൽ ആരോ നടക്കുന്നു തോന്നും. ഈ നടക്കുന്നു തോന്നുന്ന എന്താണ്? ഈ പൂർവികന്മാര് പണ്ട് കാട്ടിലിങ്ങനെ നടന്നപ്പം പതുക്കെ പതുക്കെ ജീവികൾ പുറകെ നടന്നു വന്ന് ഇവനെ വേട്ടയാടിയതിന്റെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട്. അപ്പൊ അവൻ ആ സമയത്തൊക്കെ വളരെ വിജിലന്റായിരുന്നു. അതവന്റെ ജീനിൽ പതിഞ്ഞു. ഒരാളിലല്ല, എല്ലാ മനുഷ്യരും ഇത് അനുഭവിച്ചു. അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരായ ആൾക്കുരങ്ങുകളെല്ലാം ഇത് അനുഭവിച്ചവരാണ്. അതാണ് നമ്മുടെ ജീനിനെ സ്വാധീനിച്ചത്. അതുകൊണ്ട് ഇന്ന് ഇരുട്ടിൽ നടക്കുന്നവർക്ക് മനുഷ്യന് ഭയമുണ്ടാകും. പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്, ഇരുട്ടിനെ തന്നെ ഭയക്കണം. ചിലർക്ക് ഇരുട്ട് മുറിക്കകത്ത് കടന്നുറങ്ങിയ ഭയമാണ്, രാത്രി ലൈറ്റിട്ട് കിടന്നുപോകണം. ചില മുറിയിലൊക്കെ രാത്രി ലൈറ്റ് കാണും, കാരണം ലൈറ്റുകളെ ചപ്പേടിയാണ്. ഇത് ചിലർക്ക് കൂടുതലായിട്ട് വരും. അതൊരു അനഫോബിയ എന്ന് പറയാം, അകാരണമായ ഭയം. ഒന്നുമില്ല അവിടെ, എന്നാലും ഭയക്കും. വളരെ സുരക്ഷിതമായി മുറിക്കകത്താണ് ഭയം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഇങ്ങനെ ഇരുട്ടിന് ഭയം ഉണ്ടെങ്കിൽ ഉണ്ട, ഭയം ഉണ്ടെന്നാരും സമ്മതിക്കില്ല. ആരും സമ്മതിച്ച ചരിത്രമില്ല. അല്ല, രാത്രി കാട്ടിലോ വനത്തിലോ ഒക്കെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ സഞ്ചരിക്കുമ്പോ ഈ എനിക്കുണ്ടായിരുന്നു ഭയം ഇരുട്ടിൽ. കുട്ടിക്കാലത്ത് പുറത്തിറങ്ങാനുള്ള ഭയം ഉണ്ടായിരുന്നു, കാരണം ഒരുപാട് കഥകളൊക്കെ കേട്ട് കുട്ടികളെ പറഞ്ഞത് പറഞ്ഞെന്നെ പേടിപ്പിക്കുന്നു. എന്തൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് നല്ല ഭയമുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണോ വീട് വിട്ടിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനും യാത്ര ചെയ്യാനും കാടുകളിലൊക്കെ സഞ്ചരിക്കാനും ഒക്കെ തുടങ്ങി, അപ്പം മനസ്സിലായി ഒന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചാലും മനുഷ്യരിൽ നിന്നേ സംഭവിക്കും. അല്ലാതെ ഈ എന്നുവെച്ചാ ഭയമില്ലെന്ന് വെച്ചാൽ പ്രേത ഭൂത യക്ഷി ഇങ്ങനെയുള്ള ഭയമൊക്കെ പൂർണമായും പോയി. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാലും ഒന്നും മരുന്നില്ല. അപ്പൊ മനസ്സിലായി ഇതൊക്കെ വെറുതെയാണ്. പഴയകാലത്ത് അങ്ങനെയായിരുന്നു. പഴയകാലത്ത് ഒരാളിങ്ങനെ തൂങ്ങി നിന്നു, ഞാൻ എന്റെ അടിയിൽപ്പെടെ നടന്നുപോയി, അറിഞ്ഞില്ല കുട്ടിക്കാലത്ത്. അത് കഴിഞ്ഞ് ആ ഒരാൾക്കോട്ടും ബേളും ഒക്കെ കേട്ട് ആൾക്കാരൊക്കെ ഓടി വരും. ഞാൻ ചെന്ന് എന്താണെന്നറിയാം? ഞാൻ പോയപ്പോ എന്താണ്, ഞാൻ രാവിലെ നടന്നു പോകുമ്പോൾ മേളിൽ ഒരാൾ തൂങ്ങിയിരിക്കുന്നു, എന്റെ ജീവൻ പോയില്ലെന്നേയുള്ളു. അത് കണ്ടുടനെ ബോധം കെട്ട് വീണില്ല. വല്ലാതെ ഭയന്നു, ഞാൻ ഇതുവഴിയാണല്ലോ നടന്നു പോയത്. നടന്നു പോയി തൂങ്ങിയിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? അതല്ല, എന്ത് ചെയ്യുമെന്നുള്ളതല്ല, ഭയക്കുന്നു അത്രേ. വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട്. പിന്നീട് എനിക്ക് തൂങ്ങിയിരിക്കുന്നവരെ കാണാൻ വലിയ പേടിയത്. നാട്ടുമ്പോഴൊക്കെ പലരും കയറി തൂങ്ങാറുണ്ട്. പക്ഷെ പിന്നെ അതും മാറി. തൂങ്ങിയവരെയൊക്കെ അഴിച്ചിറക്കാനൊക്കെ കൂടിയപ്പോ പിന്നെ എനിക്ക് ആ ഭയമേ അങ്ങ് പോയി. അപ്പോ ഇതൊക്കെ പരിചയം കൊണ്ടാ മാറുന്നത്. വാസ്തവത്തിൽ ഇതൊന്നും ഇല്ലാത്തതാണ് ഭൂതം പ്രേതം. അന്ധവിശ്വാസ കച്ചവടക്കാരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഗുരുവിന്റെയൊക്കെ കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവൻ 99% ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ മുഴുകിയിരുന്ന ജനങ്ങളാണ്. വിദ്യാഭ്യാസമില്ല, ആർക്കും ഒരു ബോധവുമില്ല. നാട്ടിലെ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്റെ കുട്ടിക്കാലത്ത് പോലും നാട്ടിലെ മുഴുവൻ ഇത്തരം വിശ്വാസങ്ങളിലായിരുന്നു ജനങ്ങൾ മുഴുവൻ 99%. അപ്പൊ ഗുരുവിന്റെ കാലത്ത് എങ്ങനെയിരിക്കും? അതിനും 100 വർഷമും. അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഗുരു ഇങ്ങനെ ഒന്ന് പ്രവർത്തിക്കുമ്പോ ചിലപ്പോ അവരുടെ വിശ്വാസങ്ങൾ അംഗീകരിച്ചു പോവേണ്ടി കുറേക്ക് അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവര് അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവര് ഗുരു പറയുന്ന വാക്ക് അംഗീകരിക്കില്ല, മറിച്ച് അതിനെ അംഗീകരിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അംഗീകരിക്കും. അപ്പൊ ഗുരു വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവരെ കൈകാര്യം ചെയ്ത് പാടെ നിഷേധിക്കുകയല്ല, നിഷേധിച്ച അവര് ഗുരുവിനെ നിഷേധിച്ചത്. അപ്പൊ ഗുരു വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് എന്താണ് മലയാളത്തിനും സംസ്കൃതത്തിനും പറഞ്ഞെന്താണ്, ഇരുട്ടാണ് പിശാച് എന്ന് സ്വയം അറിയാമായിരുന്നെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിശാച് ഉള്ളതായിട്ട് അവരുടെ വിശ്വാസത്തെ അവരുടെ അത് വലിയൊരു പ്രശ്നമാണ്. ജനങ്ങൾ മനസ്സിനങ്ങനെ ദൃഢമായി വിശ്വസിച്ചിരുന്നാലും അത് ഇല്ല എന്ന് പറയുന്നതിനും അവർക്ക് ഗുണം ചെയ്യുന്നത് അത് ഉണ്ടെന്ന് അംഗീകരിച്ചിട്ട് അതിൻ്റെ ഒരു പരിഹാരം ചെയ്യുന്നതാണ്, എന്തെങ്കിലും ഒരു മന്ത്രവാദം ചെയ്യുന്നതാണ് അവർക്ക് വിശ്വാസം ഉണ്ടാകുന്ന അതിലാണ്. അപ്പൊ ആ പിശാചുണ്ട് എന്നൊരാൾ ദൃഢമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടെന്ന് അംഗീകരിക്കുക, ശരിയുണ്ട്, ഒരു പ്രതിവിധി പോലെ, ശരി ഞാൻ ഇന്ന പ്രതിവിധി ചെയ്തപ്പോ നിങ്ങളുടെ പിശാച് പോയി എന്നുകൂടെ അവിടെ വിശ്വസിപ്പിക്കുക. രണ്ടാമത് ഈ രണ്ട് വിശ്വാസവും കൊണ്ട്, കാരണം ഇത് വെറും മാനസികമായ കൽപ്പനയാണ്, അപ്പൊ മാനസികമായി തന്നെയാണ് അതിന്റെ ചികിത്സ. ഇന്നത്തെ ഇതുപോലെ ആധുനിക മനഃശാസ്ത്ര ചികിത്സാ പദ്ധതികളൊന്നും പണ്ടില്ല. അപ്പൊ പിശാചായിട്ട് വരുന്നവനെ ആദ്യം എന്ത് ചെയ്യുക, പിശാചുണ്ടെന്ന് അവനെ അവന്റെ വിശ്വാസത്തെ അംഗീകരിക്കുക. രണ്ടാമത് ആ പിശാചിനെ ഇല്ലാതാക്കാൻ ഉള്ള വിദ്യ എന്റെ കയ്യിലുണ്ട് എന്നവനെ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അവ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാണിക്കുക. അപ്പൊ ഇതെല്ലാം മാനസികമാണ്. പിശാചുണ്ടെന്ന് വിശ്വസിക്കുന്നതും പിശാചിനെ മാറ്റാൻ ഒരാൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നതും പിശാച് മാറിയെന്ന് കരുതുന്നതും എല്ലാം മനസ്സിന്റെ വിശ്വാസങ്ങളാണ്. ഇപ്പൊ ചില കാര്യങ്ങളിൽ അങ്ങനെയാണ്, അന്ധരായ മനുഷ്യരുടെ വിശ്വാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിന് പ്രതിവിധികൾ നിർദ്ദേശിച്ചാൽ മാത്രമേ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഗുരു ആദ്യകാലത്തൊക്കെ ഇതിനെ അംഗീകരിക്കുന്ന രീതി സംസാരിച്ചിട്ടുള്ളതിനൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ഒരു കത്തെഴുതി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ പോകുമെന്ന് അത്രയും ഒരാൾ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തയാളുടെ മനസ്സിലാണെന്നുള്ളത് ഇന്ന് വളരെ സ്പഷ്ടമാണ്. അല്ല അവിടെ കിടന്ന ഒരു കുട്ടിച്ചാത്തന് കത്തെഴുതി കൊടുത്ത് ഓടിച്ചല്ല, പക്ഷെ അയാളുടെ മനസ്സിൽ ദൃഢമായിട്ടിരിക്കുകയാണ് കുട്ടിച്ചാത്തൻ, അയാളുടെ വിശ്വാസമാണത് കുട്ടിച്ചാത്തൻ. അപ്പൊ കത്തെഴുതിയാ മാറുമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത് മാറി, അയാളുടെ വിശ്വാസമാണ്. യുക്തിന്യായങ്ങളോടും കൂടി ആലോചിച്ചു നോക്കുന്നവരിൽ നാം ഉജ്ജീവിക്കാനുള്ള നല്ല വഴിയായിരുന്നു. ഏത് ഈ ദൈവ ചിന്തനം അതിനിങ്ങനെ കൊറേ അത് മറ്റൊരു കാര്യം. ഏത് ജീവകാരുണ്യം ഇല്ലാതെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് ദേവനേത് ദേവിയേതെന്നൊക്കെ നിഷേധിച്ചിട്ട് ആ അത് എഴുതുന്ന ആ പശ്ചാത്തലം വേറെയാണ്. എന്നുവെച്ചാൽ എന്താണ് മൃഗങ്ങളെ പിടിച്ച് ബലി കൊടുക്കുന്നത്, ആരാ മൃഗങ്ങളെ പിടിച്ച് ബലി കൊടുക്കുന്നത്, ദേവനെയും ദേവിയൊക്കെ നിഷേധിച്ചിട്ട് അത് ആര് എന്താണ് ആരെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലായ അതിന്റെ മേളം അവന് വായിക്കും. ജീവകോടിയിൽ വസിക്കുന്നത് പോലെ ഈ ഗുണങ്ങളോട് കൂടിയ വായു ലോകത്തിലും അനന്തജീവ കോളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഇത് വാസിഷ്ഠത്തിൽ എഴുതിയിരിക്കുന്നത് തർജ്ജമ ചെയ്തിരിക്കുന്നതാണ്, യോഗ വാസിഷ്ഠത്തിൽ എഴുതിയിരിക്കുന്നു. ബാക്കി അങ്ങനെയൊന്നുമില്ല, കാരണം വായു ലോകം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഭൂമിയിൽ നിന്ന് ഏതാനും ചില കിലോമീറ്ററുകളെ ഉള്ളൂ. അതിന്റെ അകത്ത് വായുവില്ല, നമ്മളറിയത്തക്ക സ്ഥലത്ത് വായുവില്ല. അപ്പൊ ഇതിനകത്ത് വേറെ എന്താണ് ജീവകോടികളെന്ന് പറയുന്നത് ശരിയാണ്. എന്താണ് ഒരുപാട് ബാക്ടീരിയകളുണ്ട്, അതൊക്കെയുണ്ട്. ജീവകോടികൾ എന്ന് പറയുന്ന ബാക്ടീരിയ ആണെങ്കിൽ ശരിയാണ്, വേറെ ഒന്നുമില്ല. പക്ഷെ വാസിഷ്ഠത്തെ അങ്ങനെ എഴുതിയിരിക്കുന്നു, അത് തർജ്ജമായിരിക്കുന്നു. പിന്നെ ഇതിന്റെ തത്വം ചില കല്ലുകൾ മുതലായ പ്രവർത്തികളെ കൊണ്ടും അത് ചില മാന്ത്രികന്മാരാൽ നിർമ്മിക്കപ്പെടുന്നത് കൊണ്ടും ദേവതാഗ്രസ്ഥന്മാരാൽ ചെയ്യപ്പെടുന്ന ചില അത്ഭുത കാര്യങ്ങളെ കൊണ്ടും സാമാന്യന് വെളിവാകുന്നു. ഇതൊക്കെ അന്ന് ജനങ്ങളുടെ വിശ്വാസം, അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. മാന്ത്രികന്മാര് ചെയ്യുന്നതും ഒക്കെ അന്നത്തെ മനഃശാസ്ത്രം, അവര് മനഃശാസ്ത്രം ഒന്നും അറിയാതെ ചെയ്യുന്നത്, അതൊന്നും ഇത് സത്യമാണെന്നുള്ളതിന് തെളിവല്ല. അന്ന് ഇങ്ങനെ എഴുതി വെച്ചത് എന്താണ്, അന്ന് നിലവിലിരുന്ന വിശ്വാസങ്ങളും ആൾക്കാരുടെ ആചാരങ്ങളും ഇങ്ങനെ മന്ത്രവാദങ്ങളും ഇതിനെയൊക്കെ മുൻനിർത്തി ഇത് എഴുതിയിട്ടുള്ളതാണ്. അന്നത്തെ ഒരു കാലഘട്ടത്തിലെ വിശ്വാസോധാരം, ഓരോരോ കാലഘട്ടത്തിലും മനുഷ്യർ ഓരോന്ന് വിശ്വസിക്കുന്നു, അതനുസരിച്ച് എഴുതുന്നു. എല്ലാ കാലത്തിലേക്കും വേണ്ടിയുള്ള എല്ലാ കാലത്തിനും വേണ്ടിയാണെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഇരട്ട് പിശാചെന്ന്, ഇത് രണ്ടും എഴുതി ഒരാളല്ലേ. ഇനി പറയുന്നതനുസരിച്ചാണെങ്കിൽ പിശാചിന് മാറ്റം മന്ത്രവാദിയിലെടുത്തു പോകണം. ഇവിടെ പറയുന്നതാണെങ്കിൽ എന്താണ്, ഇരുട്ടാണ് പിശാചായിരിക്കും. അപ്പോ മറ്റത് പല കാര്യങ്ങളിലും നിലവിലിരിക്കുന്ന മനുഷ്യന്റെ അന്ധവിശ്വാസത്തെ അംഗീകരിക്കുക. ബാക്കി അതുമല്ല, അന്തരചാരികളുണ്ടെന്നും അവർ ചില ഭക്തന്മാരുടെ മുൻപിൽ പ്രത്യക്ഷമായി വന്ന് അവർക്ക് വീണ്ടും വരകളെല്ലാം കൊടുത്തിരിക്കുന്നു എന്നും ഇന്നും അവരെ ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും ദേവതാസിദ്ധിയുള്ള ആളുകൾ ഇപ്പോഴും അനേകം ഇരിക്കുന്നു എന്നും മറ്റും മിക്കവാറും ലോകസംബന്ധമാകുന്നു. ഇതൊക്കെ പറയുന്ന എന്താണ്, അന്നത്തെ ലോകത്തിൽ നിലവിലിരുന്ന വിശ്വാസങ്ങളും. ഇവിടെ ഒരിടത്തുനിന്നും ഒരു തന്റെ അഭിപ്രായമായിട്ടൊന്നും പറയുന്നില്ല, മനസ്സിലായോ? എങ്ങനെ സ്വന്തം അഭിപ്രായമായിട്ട് പറയുന്നില്ല, ലോകസംബന്ധമായ കാര്യങ്ങൾ പറയും. ലോകത്തിലെല്ലാരും ഇതൊക്കെ അംഗീകരിച്ചു, അന്നത്തെ ലോകം, ഇന്നത്തെ ലോകം അംഗീകരിക്കും? ഇന്നത്തെ ലോകം അംഗീകരിക്കില്ല. അന്നത്തെ ലോകം ഇതൊക്കെ അംഗീകരിച്ചിരുന്നു. ലോകസംബന്ധം എന്ന് പറയുമ്പോ അല്ല, ഇതൊക്കെ എന്റെ അനുഭവമാണ് എന്ന് പറയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും സമൂഹം അംഗീകരിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലോകരങ്ങനെയൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന്, അത് പറയുന്നുണ്ട്. അന്ന് ലോകരങ്ങനെയാ കരുതിയിരുന്നു, ലോകർ മുഴുവൻ അങ്ങനെയാ കരുതിയിരുന്നു. അതുകൊണ്ട് ഇഹലോകവാസികളെ പോലെ പരലോകവാസികളും ഉണ്ടെന്നുള്ളത് നിർവിവാദമാകുന്നു. ഇഹലോകവാസികളായ മനുഷ്യരുള്ളതുപോലെ പരലോകവാസികളായ ദേവന്മാര് അവരിവരെ കൊണ്ടെന്നുള്ളതിൽ യാതൊരു വിവാദമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ട് അന്നത്തെ ലോകത്ത് അങ്ങനെയായിരുന്നു, നിർവിവാദമായി എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നതാണ്. അത് ആ കാലഘട്ടത്തെ എടുക്കണം, അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ അംഗീകരിച്ചിരുന്ന കാര്യം പറയും. ശരിയാണ്, അതിലാർക്കും സംശയമുണ്ട്. അതിനെ ഞാൻ പറഞ്ഞ 99% പേരും ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. തർക്കമില്ലാതെ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആ കാലത്തിന്റേതാണ് എന്ന് മനസ്സിലാക്കണം. അല്ല, എക്കാലത്തേക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നും നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മന്ത്രവാദവും അതും ഇതൊക്കെ ചെയ്യുന്ന ബിസിനസ്സാണ്. അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന എന്താണ്, ബിസിനസ്സാണ്. അന്ന് ഗുരു ഇത് പറഞ്ഞ എന്താണ്, ആ കാലഘട്ടത്തിന്റെ ചിന്തയാണ്. ഇങ്ങനെയാണ് ലോകര് ഇന്ന് വിശ്വസിക്കുന്നത്. ഇക്കാര്യത്തിൽ ആർക്കും പ്രവ്യത്യാസമില്ല. മിക്കവാറും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ 99% ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. രണ്ട് കാര്യമാണ്. അവർക്ക് വായുവെ പോലെ വേഗമുള്ളത് കൊണ്ടും അദൃഷ്ട രൂപികളായിരുന്നത് കൊണ്ട് ഇരുന്നത് കൊണ്ട് അതികഠിന പ്രവർത്തികളെ ചെയ്യുക കൊണ്ടും ഇവരിൽ വെച്ച് ചിലർ അടുക്കുമ്പോൾ ഉഷ്ണവും ചിലരുടെ വാസിഷ്ടത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിന് കുറച്ച് കാര്യങ്ങളൂടെ ഗുരു അതിനൊരു വിശദീകരണം കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ചിലർക്ക് സുഗന്ധവും ചിലർക്ക് ദുർഗന്ധവും മറ്റും ഇങ്ങനെയുള്ള സകല സംഗതികളെ കൊണ്ടുമാണ് ഇവരെ വായുലോകവാസികൾ എന്ന് ചുരുക്കമായി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതുകളെല്ലാം ഇവിടെ ഇപ്പോൾ വിസ്തരിക്കുന്നില്ല. അത് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ഒരുപാട് ശാസ്ത്ര അന്നത്തെ പഴയ ശാസ്ത്രങ്ങള് ഒരുപാട് വിസ്തരിച്ചു പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ അതൊന്നും വിശദീകരിച്ച് പറയുന്നില്ല എന്നർത്ഥം. ശരിയാണ്, ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ കാലഘട്ടത്തിന്റെ ഒരു ചിന്ത, ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് എന്ന് ഗുരുവിടെ പരിചയപ്പെടുത്തുകയാണ്. പിന്നെ ഈ വായുരോഗവാസികളിൽ ചിലർക്ക് പാലിലും ചിലർക്ക് നെയ്യിലും ചിലർക്ക് തേനിലും ചിലർക്ക് പായസത്തിലും ചിലർക്ക് പഴവർഗ്ഗങ്ങളിലും ചിലർക്ക് പലഹാരങ്ങളിലും ചിലർക്ക് കന്തവർഗ്ഗങ്ങളിലും പ്രീതിയുണ്ട്. ചിലരുടെ പ്രീതി പരിമള ദ്രവ്യത്തിൽ, ചിലരുടെ പ്രീതി മന്ത്രത്തിൽ, ചിലർക്ക് തന്ത്രത്തിൽ, ചിലർക്ക് യന്ത്രത്തിൽ, ചിലർക്ക് നൃത്തത്തിൽ, ചിലർക്ക് വാദ്യത്തിൽ, ചിലർക്ക് ഗാനത്തിൽ, ചിലർക്ക് സകലവിലും പ്രീതിയുണ്ട്. നൃത്തത്തിൽ എന്ന് പറയാൻ കാര്യം എന്താണ്? ചിലരോടൊന്നും ഇങ്ങനെ തുള്ളാറില്ലേ ചില പെണ്ണുങ്ങളൊക്കെ, അതുകൊണ്ടാണ് നൃത്തത്തിൽ എന്ന് പറയുന്നത്. കാരണം ഈ ഭൂതപ്രേതങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർ കിടന്ന് തുള്ളും, അതുകൊണ്ടാണ് നൃത്തത്തിൽ താല്പര്യമുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ധരിച്ചിരുന്ന എന്താണ്, ഇത് ബ്രെയിനിന്റെ പ്രശ്നമാണെന്നൊന്നും മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. ജനങ്ങളെല്ലാം ഇങ്ങനെയാ ധരിച്ചിരുന്നത്. ന്യൂറോ സയൻസ് ഒന്നും വികാസം പ്രാപിച്ചിട്ടില്ല. ഇന്ന് ന്യൂറോ സയൻസ് ഒക്കെ വികാസം പ്രാപിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ എന്താണ്, ഇത് എല്ലാം ബ്രെയിനിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ പുറമേ ഇങ്ങനെ ഒന്നുമില്ല. പിന്നെ ഓഡിറ്ററി ഹലൂസിനേഷൻസ് എന്ന് പറയും, ഇവിടെ പറയുന്നില്ലേ, ചിലരുടെ അടുത്ത് വരുമ്പോൾ മണം, ചിലരുടെ അടുത്ത് വരുമ്പം ദുർഗന്ധം. ഈ മണവും ദുർഗന്ധവും ഒക്കെ മനുഷ്യർക്ക് അനുഭവപ്പെടുന്നതാണ്. അത് ശബ്ദത്തിൽ ചില ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും, ചില മണങ്ങൾ അനുഭവിക്കാൻ പറ്റും. പരിസരത്തിൽ നാറാനുള്ള ഒന്നും കാണത്തില്ല, പക്ഷെ നമുക്ക് നാറ്റം അനുഭവപ്പെടും. പരിസരത്തിൽ മണത്തിനുള്ള ഒന്നും കാണത്തില്ല, അത് നമുക്ക് അനുഭവപ്പെടും. ചില ഗന്ധങ്ങൾ അതുപോലെ ചില ശബ്ദങ്ങൾ അനുഭവപ്പെടും, ചില കാഴ്ചകൾ കാണും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഹലൂസിനേഷൻസ് ഉണ്ടാകും. ഇതെല്ലാം ഇന്ന് വിശദമായി മനഃശാസ്ത്രത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന അനുഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. അതിന് കാരണം വായുലോകവാസികളല്ല, നമ്മുടെ ബ്രെയിനാണ് അതിന്റെ പ്രശ്നം. നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അങ്ങനെ. പിന്നെ ചിലപ്പോൾ മാസ് ഹിസ്റ്റീരിയ പോലെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളിൽ എന്താണ് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ 10 പേരൊരു മുറിക്കകത്തിരിക്കുന്നു, മുറിക്കകത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് എനിക്ക് വല്ലാത്തൊരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രത്യേകമായ പൂജയും അന്തരീക്ഷവും ഒക്കെ ഉള്ളവർ അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടെന്ന്. മാസ് ഹിസ്റ്റീരിയ എന്ന് പറയും. അനുഭവപ്പെടാത്തവർക്കും തോന്നി എനിക്കും അനുഭവപ്പെടുന്നുണ്ടെന്ന്. ഇതൊക്കെ ബ്രെയിനുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ്, അല്ല പുറമേ ഈ വായുലോകത്തിലേതെങ്കിലും ജീവി ഉണ്ടായിട്ടില്ല. പക്ഷേ ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെയാ വിശ്വസിച്ചിരുന്നു. ഇതൊക്കെ ഗുരുവിന്റെ കണ്ടുപിടുത്തമായിട്ട് നിങ്ങളിന്ന് പുറത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മള് പെടികളായി പോകും. എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് മനുഷ്യന് ഇതിന്റെയൊക്കെ സയൻസ് എന്താണെന്നൊന്നും അറിയാം. അതുകൊണ്ട് അപ്പൊ ഇതൊക്കെ വിഭ്രാന്തികള് ആലൂസിനേഷൻസ് ആണെന്ന് ഇന്ന് സാമാന്യമായി മനുഷ്യന്റെ മസ്തിഷ്കത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ പണ്ട് ഇങ്ങനെയാണ്, കാരണം ഇവിടെ മണക്കാനുള്ള ഒന്നുമില്ല. എനിക്ക് മണം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഏതോ വായുലോകവാസിന്റെ അടുത്ത് നിന്നൊന്നും വിചാരിക്കും. ഇത് തന്റെ ഇതിൽ തോന്നുന്ന ഒരു വിഭ്രാന്തിയാണ്, അലൂസിനേഷനാണ്. അല്ലാതെ വേറെ ഒരു വായുവാസിയും അവിടെ വരുന്നില്ല. ഇത് എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഈ മണം അനുഭവിക്കുന്നവന് ഒരു ചെറിയ 5 മില്ലിയുടെ ഒരു കുളി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം മണം നിൽക്കും. മന്ത്രവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു കുളി കൊടുത്താൽ അത് നിൽക്കും. പിന്നെ തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ മണം കാണത്തില്ല. ഇത്രയേ ഉള്ളു കാര്യം. പക്ഷെ അന്ന് ജനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ധരിച്ചിരുന്ന ആ കാര്യമാണ് ഗുരു എഴുതി വെച്ചിരിക്കുന്നത്, അന്നത്തെ ഞങ്ങളുടെ വിശ്വാസങ്ങൾ. എന്തുകൊണ്ട്? അന്ന് ഈ ശാസ്ത്രം ഒന്നും വികസിച്ചിട്ടില്ല, അതുകൊണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മളെന്ന് ഗുരുവിന്റേതായി പ്രചരിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം, നിങ്ങളുടെ താല്പര്യം എന്താണെങ്കിൽ. ബിസിനസ്സാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരടുത്ത് പറയാം ഇതൊക്കെ സത്യമാണെന്നുകൊണ്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരു ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് സത്യമാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ജനം വിശ്വസിക്കും. ജനം വിശ്വസിച്ചിട്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പൂജ ചെയ്യിക്കും, തട്ടവും വളക്കും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ചില കളികളൊക്കെ അവിടെ കളിക്കാം. അപ്പോ മനഃശാസ്ത്രപരമായി അത് പരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഇതിനൊരു വ്യത്യാസം വന്നിരിക്കും. പക്ഷെ ഇന്ന് അതല്ല ചെയ്യേണ്ടത്. ഇന്ന് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു, എന്തെങ്കിലും കാഴ്ച കാണുന്നു, എന്തെങ്കിലും മണം കേൾക്കുന്നു, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉഷ്ണം അനുഭവപ്പെടുന്നു, ശീതം അനുഭവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവരെ എന്ത് ചെയ്യണം? നല്ലൊരു സൈക്യാട്രി ഡോക്ടറെ കാണിക്കണം, സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം. അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്, ഇത് സൈക്യാട്രി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തി അതിന് യാതൊരു നാണക്കേടുമില്ല, യാതൊരു ന്യൂനതയില്ല, അതൊരു മോശം കാര്യമില്ല. ശരീരത്തിന്റെ ഏത് ഭാഗവും നമ്മൾ ചികിത്സിക്കുന്ന പോലെയാണ് നമ്മുടെ ബ്രെയിനിന് മരുന്ന് കഴിക്കുന്നത്. ഡയബറ്റിക്സിന് മരുന്ന് കഴിക്കുന്ന പോലെ തന്നെയാണ് ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നത്. അത് ഇപ്പോൾ ചില പറയാം, അങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ഉണ്ടാവും. അത് ഡയബറ്റിക്സിന് മരുന്ന് കഴിച്ചാലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതെല്ലാ മരുന്നുകൾക്കും എഫക്റ്റ് ഉള്ള എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. എഫക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹോമിയെ പോലെയാണ്, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തില്ല, കാരണം അതിന് എഫക്റ്റേ ഇല്ല. അതിങ്ങനെ ഗുളിക തിന്ന് മധുരമാണല്ലോ, തിന്ന് തിന്ന് തിന്ന് ജീവിക്കാം, എഫക്റ്റും ഇല്ല സൈഡ് എഫക്റ്റും ഇല്ല. ചിലപ്പോ ചില മരുന്നുകൾക്ക് ഇപ്പൊ ചില കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനൊക്കെ ചിലപ്പോൾ ഗുണങ്ങളുണ്ടായിരിക്കും. ഞാൻ പൂർണ്ണമായും നിഷേധിക്കുകയല്ല. എല്ലാ എന്താണ് ഫാർമോക്കോളജിയിലും ആയുർവേദം ഹോമിയോ എന്തൊക്കെ പുതിയ പുതിയ മെഡിസിനുകൾ അവരുണ്ടാക്കുമ്പോൾ ചില കോമ്പിനേഷനൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രയോജനമുണ്ടായെന്ന് വരാനില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. മരുന്നുകൾ വർക്ക് ചെയ്യും, അതിന്റെ സയൻസ്, ശരീരത്തെ സംബന്ധിച്ച് അത് പറയുന്ന സയൻസ് ശരീരത്തെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അന്ന് ഇപ്പൊ ഒരാളൊന്ന് പറയുകയാണ്, ഗുരുവിന്റെ അടുത്ത് ഒന്ന് പറയാണ്, എനിക്കിങ്ങനെ ഒരു ബന്ധം അനുഭവപ്പെടുന്നത്. ഗുരു എന്ത് ചെയ്യും എന്നാലോചിച്ച് നോക്കുക. അന്നൊരു ന്യൂറോ സയന്റിസ്റ്റ് ഉണ്ടാ, ന്യൂറോളജി ഉണ്ടോ അവിടെ? ആണ് അങ്ങോട്ട് പറഞ്ഞുവിടാൻ പറ്റുമോ? ആകെ പറഞ്ഞുവിടാൻ പറ്റുന്ന ആയുർവേദക്കാരന്റെ അടുത്താണ്. ആയുർവേദക്കാരന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മണം കേൾക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറയും, നിങ്ങൾ പോയി മന്ത്രവാദി കാണുക, ബാധ കൂടിയിരിക്കുകയാണ്. കാരണം ആയുർവേദത്തിൽ പോലും ഈ പറയുന്ന പ്രേതം വിശാഖനെയൊക്കെ ചികിത്സിക്കുന്നവരാണ്. ആയുർവേദത്തിൽ പോലും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള എന്താണ് ഈ പരലോകവാസികൾ കൊണ്ട് അസുഖം ഉണ്ടാകും. അപ്പോൾ അവരതൊക്കെ വിശ്വസിക്കുന്നവരാണ്. മനുഷ്യൻ മുഴുവൻ അജ്ഞതയിൽ കിടന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് പ്രേതബാധയിൽ നിന്ന് വന്ന് പറഞ്ഞപ്പോ ഗുരു ചോദിച്ചത് ഇവിടെ ശുദ്ധജലം ഇല്ലാത്തതുകൊണ്ടാണോ പള്ളിക്കൂടം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചതുകൊണ്ടാണ്. ഈ ചില ജ്യോതിഷന്മാര് വരുന്ന വ്യക്തിയുടെ ചരിത്രം കൃത്യമായിട്ട് അയാളുടെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെ കിട്ടുന്നവരെല്ലാവരും? അതായത് ഈ പലതരത്തിൽ പറയാം, കൃത്യമായി തന്നെ പറയാൻ പറ്റും. മനസ്സിലായോ? ഒന്ന് കൃത്യം എന്ന് വെച്ചു കഴിഞ്ഞാല് സാധാരണ അടങ്ങുന്നത് പൊട്ടക്കണ്ണം മാവി എറിയും പോലെയാണ്. ഒന്ന് എറിഞ്ഞു നോക്കുക, ഒത്താൽ കൃത്യം, ഒത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ജ്യോത്സ്യനെ കാണാൻ 100 പേരെയുള്ളൂ, ഒരാൾക്ക് ഒത്താ മതി. നമ്മുടെ ലോട്ടറി എടുക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരാൾക്ക് ലോട്ടറി അടിക്കായിരിക്കും, ഒരാൾക്കടിക്കുമല്ലോ. അതുപോലെ ഒന്ന്, രണ്ടാമതൊന്ന് അവരുടെ ഒരുതരം മനഃശാസ്ത്രം പുരോഗമിക്കുക. ഈ ഇന്നത്ര തീയതി 4/7 5 ജപ്പാനിൽ ഭയങ്കരമായ ഒരു സുനാമി ഉണ്ടാകുന്നു. തിരമാലകൾ ആകാശം മുട്ടും എന്നൊക്കെ പറഞ്ഞ് ജപ്പാന്റെ വൃത്തം പ്രവചിച്ച് അവിടെ ആകെ തകരാറിലായി ഒരു ജോലിച്ച് അവിടത്തെ അങ്ങോട്ടുള്ള ടൂറിസ്റ്റുകൾ പോകാതെയായി അവർക്ക് സാമ്പത്തികമായ വലിയ നഷ്ടമുണ്ടായി ജനങ്ങളെ അവിടെ നിന്ന് മാറി പ്രാർത്ഥിച്ച് ഒന്ന് സംഭവിച്ചില്ല. ഇതിപ്പോ ഏഴായി, ഇന്ന് ഏഴാം തീയതിയായി, ഒന്നും സംഭവിച്ചില്ല. മനസ്സിലായോ? ഇത് പുസ്തകം എഴുതിയാണ് അയാള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തത്? പുസ്തകം പ്രസിദ്ധീകരിച്ച് ഇയാള് സ്വപ്നത്തിൽ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞത് ജ്യോത്സ്യനാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കണേ ഇത് മുഴുവൻ തട്ടിപ്പാണെന്നുണ്ട്. ഒന്നിതാണ് ഈ ഒന്ന് എറിഞ്ഞു നോക്കുക. രണ്ടാമത് നിരന്തരം ഒരു ആൾക്കാരുമായിട്ട് ഇങ്ങനെ പരിചയപ്പെടുന്നതുകൊണ്ട് ഇവര് ചില ക്ലൂ ആൾക്കാരിൽ നിന്ന് അവർ പിടിച്ചെടുക്കും, പിടിച്ചെടുത്തിട്ട് അവർ ഒപ്പിച്ച് പറയും. അത് അവരുടെ ഒരു പ്രത്യേക കഴിവാണ്. ആൾക്കാരെ അവിടെ ഒരുതരം മനഃശാസ്ത്രവും മറ്റുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചില ടെക്നിക്കുകൾ അവർ ഉപയോഗിക്കുന്നു ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ചിലർക്ക് അതിനുള്ള ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. പിന്നെ ചിലർക്ക് ഇത് തന്നെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നതാണ്. നിരന്തരമായ പരിചയം കൊണ്ട് ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ, ആൾക്കാരെ കാണുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ ഒരാൾക്ക് കൃത്യമായി പറയാനുള്ള കഴിവുണ്ടെങ്കിൽ, പണ്ട് എ ടി ഗോവരൊരു ഒരു വെല്ലുവിളി വെച്ച് ലോകത്ത് ഇന്നുവരെ ആരും അത് പറഞ്ഞിട്ടില്ല. ഒരു ജ്യോതിഷനും എന്താണ് ഇത്രയേ പറഞ്ഞുള്ളൂ, ഞാൻ എന്റെ പോക്കറ്റിൽ ഒരു രൂപയുടെ ഒരു നോട്ട് ഇട്ടുകൊണ്ട് വരും, ഏത് ജ്യോതിഷനും ആയിക്കൊള്ളോട്ടെ, ആ നോട്ടിന്റെ നമ്പര് ഒന്ന് പറഞ്ഞാൽ മതി കൃത്യമായിട്ട്. ഈ ലോകത്തുള്ള മുഴുവൻ എന്റെ ചെറിയ പ്രായത്തിലാണ്. അത് നമ്മൾ കയറ്റി കോവിന്റെ ആരാധകരായിരുന്നു. സായിബാബയെ വരെ വെല്ലുവിളിച്ച് കള്ളി എന്തോന്നു കള്ളിയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആണല്ലോ. യുക്തിവാദം ഉണ്ടല്ലോ, യുക്തിവാദം നമുക്ക് കളയാൻ പറ്റില്ല. ആവശ്യത്തിന് യുക്തിവാദവും വേണം. നിങ്ങളുടെ അന്ധവിശ്വാസത്തിന് ഞാൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അതിന്റെ സ്ഥാനത്ത് യുക്തിവാദം വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങളെ ആൾക്കാരെ തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചും കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ രഹസ്യമായി പറയണോ? റെക്കോർഡ് ചെയ്യില്ല നിങ്ങള്. പിന്നെന്താ രഹസ്യമൊന്നുമല്ല, യുക്തിവാദം പറയുകയാണ്. കാരണം നിങ്ങൾ തട്ടിപ്പുകാരായതുകൊണ്ട് അതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല. ഒരിക്കലും ചെയ്യാം. എന്നിട്ട് ആരെങ്കിലും പറഞ്ഞോ ഒരു രൂപ നോട്ട് അയാള് പോകറ്റിട്ടുണ്ടെന്ന്? ആരും പറഞ്ഞില്ല, ഒരു മനുഷ്യനും പറഞ്ഞില്ല. അപ്പോ ഞാൻ യുക്തിവാദം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്നു ഞാൻ പഠിച്ചിടത്തോളം. അപ്പൊ ഗുരുവിന്റെ യുക്തിവാദം ഞാൻ പ്രചരിപ്പിക്കുന്നു. ഇവിടെ മാത്രമല്ല, ഞാൻ പോകുന്നിടത്തൊക്കെ ഇത് തന്നെ പ്രചരിപ്പിക്കുന്നു. അല്ലാതെ ഇവിടത്തേക്ക് പ്രത്യേക യുക്തിവാദമൊന്നും ഞാൻ ഓരോ സ്ഥലത്തും ചെന്നും സൗകര്യം പോലെ പറയുന്നതാണല്ലോ. എല്ലായിടത്തും ഇത് തന്നെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പറയുന്നത് നല്ല കാര്യമാണ്. അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്താണ് ഈ കേവല യുക്തിവാദം എന്ന് പറയുന്നുണ്ട്. ആ കേവല യുക്തിവാദം ഈ പറയുന്നവർക്ക് യുക്തിവാദം എന്തെന്ന് അറിയത്തില്ലല്ലോ. ശങ്കരാചാര്യ പോലെ ഒരു യുക്തിവാദിയുണ്ടോ? ശങ്കരാചാര്യ പോലെ ഒരു യുക്തിവാദി ഇല്ലല്ലോ. ഗുരുവിനെ പോലെ യുക്തിവാദികളുണ്ട്. ഇവരെല്ലാരും വലിയ യുക്തിവാദികളാണ്. യുക്തിവാദത്തിലൂടെ യുക്തിവാദം എന്നുള്ളതല്ല പ്രശ്നം, യുക്തിവാദത്തിലൂടെ നമ്മൾ എന്ത് ആശയത്തെയാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് യുക്തിവാദത്തിലൂടെ, അല്ല യുക്തിവാദം എന്നുള്ളതാണ്. അപ്പൊ ഈശ്വരനെ അംഗീകരിക്കുന്നവനും ഈശ്വരനെ നിഷേധിക്കുന്നവനും യുക്തിവാദികൾ തന്നെ. പക്ഷെ യുക്തിവാദത്തിലൂടെ സമൂഹത്തിന് നമ്മൾ എന്ത് സന്ദേശമാകും? അതാണ് പ്രധാനം. അല്ല, യുക്തിവാദം എന്ന് പറയുന്നത് മോശമൊരു കാര്യമല്ല. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യന്തം യുക്തിപരമായി ചിന്തിച്ചിരുന്ന ആളാണ്. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളെല്ലാം ഗുരു അപ്പോഴപ്പോഴും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് എഴുതിയിരിക്കുന്നു. അപ്പോ ഇത് ഏത് കാലത്ത് എഴുതി എന്നുള്ളൊരു പ്രശ്നമാണ്. എന്തായാലും ശരി, ഗുരുവിന്റെ ജീവിതം മുന്നോട്ട് ചെന്നു കഴിഞ്ഞപ്പോ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തോട് പൂർണ്ണമായിട്ടും ഗുരുവിന് യോജിപ്പുണ്ടായിരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞ ഗുരു മാറിക്കൊണ്ടിരുന്നു. ഗുരുവിന്റെ ആദ്യകാലത്തുള്ള ചില എഴുത്തുകളും ചില കാര്യങ്ങളും എടുത്തിട്ട് ഗുരുവിനെ വിലയിരുത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുരുവിന്റെ മാറ്റത്തെ അറിയാൻ പറ്റില്ല. ഗുരുവിന്റെ മാറ്റത്തെ ഗുരുവിനെ അംഗീകരിച്ച ആളാണ്, അത് എഴുതിയാളൊന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് എഴുത്തില് ജനങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അല്ല, അത് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് നമ്മുടെ ബിസിനസിന് വേണ്ടി ഇതിനെ ജനങ്ങളുടെ ഇടയിൽ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടാണ്. പ്രചരിപ്പിക്കുന്നവർക്കും കാര്യം മനസ്സിലായിട്ടില്ല. പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? കാശ്. കാശാണ്. ആ ചിന്താഗതിക്ക് മാറ്റം വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഗുരു എങ്ങനെയാണോ സ്വയം മാറിക്കൊണ്ടിരുന്നത് അതുപോലെ നമ്മൾ മാറണമെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്താണ് യുക്തിവാദം എന്ന് പറയുന്നത് എപ്പോഴും വേണ്ടതാണ് മനുഷ്യന്. പക്ഷെ ആ യുക്തിവാദത്തിലൂടെ നമ്മൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? അതാണ് സമൂഹത്തിന് എന്താണ് ആൾക്കാരെ വഞ്ചിക്കാനും പറ്റിക്കാനും ചൂഷണം ചെയ്യാനും അടിമകളാക്കാനുമുള്ള സന്ദേശമാണോ നമ്മൾ കൊടുക്കുന്നത്? മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണോ കൊടുക്കുന്നത്? ഒരു മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണ് കൊടുത്തത്. ഇവിടെ ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ നിലനിർത്തിയ ഒരു യുക്തിവാദം കൊണ്ട് തന്നെ അതൊക്കെ നിർത്തിയത്, അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ തിന്മകളെയും നിർത്തിയവരും യുക്തി തന്നെ ഉപയോഗിച്ച്, അല്ല യുക്തിയില്ലാത്തവരല്ല. ശങ്കരാചാര്യർ രാമാചാര്യരൊക്കെ വലിയ യുക്തിവാദികളായിരുന്നു. അപ്പൊ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഈ ബോധമില്ലാത്തവന്മാർക്ക് അതെന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവർക്ക് ഭയമാണ്. എന്താണ് ഇതൊക്കെ നമ്മുടെ വയറ്റത്തടിക്കുമോ, നമ്മുടെ വയറ്റിപ്പഴപ്പിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദോഷം വരുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ പറ്റിപ്പ് പ്രസ്ഥാനത്തിന് ദോഷം വരും. നിങ്ങൾ സത്യസന്ധമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല. ഈ സിദ്ധാന്തപക്ഷമല്ല യുക്തിഭദ്രമായിട്ടല്ലേ അത് ഉറപ്പിക്കുന്നത്? ആ, എല്ലാവരും യുക്തി തന്നെ ഉപയോഗിക്കുന്നു. രാമാനുജനായാലും മാധവനായാലും ഒക്കെ യുക്തി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അനന്താ സംശയം. അപ്പൊ യുക്തി ഒരിക്കലും വിടാൻ പറ്റത്തില്ല. പക്ഷെ വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും എല്ലാ യുക്തി കൊണ്ടാണ് സമർത്ഥിക്കുന്നത്. വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവരവരുടെ താല്പര്യങ്ങളും യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഈ ഇതിന്റെ പേരിൽ ഈ ആൾക്കാർ മനുഷ്യനെ പറ്റിക്കുന്നത് കണ്ട് മനം എടുത്തോണ്ടാണ് ഞാൻ യുക്തി പ്രയോഗിക്കുന്നത്. ഈ തട്ടിപ്പും വെട്ടിപ്പും അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് ആചാര്യന്മാരെല്ലാം യുക്തി ഉപയോഗിച്ച് അധാർമ്മികമായ രീതിയിലും അതിനെ എന്താണ്? ആ യുക്തി തന്നെയാണ് അധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച യുക്തി തന്നെയാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുനർജന്മത്തെ ഉപയോഗിച്ചത്. പുനർജന്മത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തി ഉപയോഗിച്ചത്. ഇതൊക്കെ ഞാൻ ഈ ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടെത്തിയ കാര്യങ്ങളാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റും. നിങ്ങൾ എന്തിനാ എന്നോട് വിളിച്ചോണ്ടോ? ഞാൻ അന്വേഷണം നടത്തി ഗവേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങളാണ്. അത് ഇത് പറയുന്നത് നമ്മുടെ ജീവിതം വേസ്റ്റായി പോകും, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഈ തട്ടിപ്പുകാരുടെ കൂട്ടത്തിൽ പെട്ടു, എനിക്ക് അതിന്റെ ആവശ്യം. അതുകൊണ്ട് ഞാൻ പറയുന്ന വ്യക്തി തന്നെയാണ്, എന്റെ താല്പര്യം വ്യക്തമാണ്, ഇതൊന്ന് രഹസ്യമല്ല. പഴയകാലം പോലെ യുക്തി ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. യുക്തിയിലുള്ള താല്പര്യം കൊണ്ടാണ് ഞാനീ എന്താണ് ഈ വഴിക്ക് തിരിഞ്ഞത് എന്ന്. ഇതിന്റെ ആചാര്യന്മാരൊക്കെ വളരെ യുക്തി ഉപയോഗിക്കുന്നു. അപ്പോൾ യുക്തിയുക്തമായ ഒരു കാര്യങ്ങൾ പറയുന്നു, അതാണ് ഞാൻ ഇങ്ങോട്ട് തിരിയുന്നത്. യുക്തി ചിന്ത എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ യുക്തി കൊണ്ട് ഞാൻ ആരും തട്ടിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. ആൾക്കാരുടെ കയ്യിരിക്കുന്ന കാശല്ല എന്റെ കൈ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് വ്യക്തമായ ബോധത്തോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ എനിക്കൊരു നിർബന്ധമില്ല. എനിക്ക് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. പിശാച് ഇരുട്ടാണ് എന്ന് ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയണം? അങ്ങനെ പറഞ്ഞേ പറ്റും. പിന്നെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ ചിന്ത, അത് ഗുരുവാണ് എഴുതിയെങ്കിൽ അങ്ങനെ ആണ്, ഗുരുവാണ് എഴുതിയല്ലേ എന്ന് അറിയാൻ പറ്റില്ല. ആയിക്കോട്ടെ, അയാളൊരു അയാള് എന്റെ ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഏതോ വിഭ്രാന്തിയിലാണ്. അയാളിന്റെ എന്താണ് എമ്മിന്റെയും മറ്റു ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അത് തന്നെ രക്ഷപ്പെടാൻ അപ്പൊ അങ്ങനെ വന്ന് അയാളൊരു വിഭ്രാന്തിയിലാണ്. അപ്പൊ അത് അയാളുടെ വിഭ്രാന്തി എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ആരുടെയും വിഭ്രാന്തികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. അയാള് എമ്മൊക്കെ എഴുതി വെച്ചിരിക്കുന്ന എന്താണ് തട്ടിപ്പുകളൊക്കെ എനിക്കറിയാതെ, എനിക്കത് വ്യക്തമായിട്ടും അറിയാം. പ്രകാശമാണെങ്കിൽ ഡോക്ടറെ പോയി കാണണം, ഇവിടെ വരെയല്ല വേണ്ടത്. കണ്ണടച്ചിരിക്കുമ്പോ പ്രകാശം കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണം, അത് പ്രശ്നമാണ്. അത് പ്രശ്നമാണ്, അത് ഹലൂസിനേഷൻസ് ആണ്. അതായത് പ്രശ്നമാണ്, അയാൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ അത് പറഞ്ഞാ മനസ്സിലാകത്തില്ല. അതെ തന്നെ, അയാള് അങ്ങനെ എന്തെങ്കിലും വിഭ്രാന്തികൾ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക. ആരാ ഞാൻ എപ്പോഴും പറയും, അതിൽ യാതൊരു ദോഷവുമില്ല. അല്ലാതെ എന്താണ്, ഞാൻ ഇന്നലെ ഞാൻ ഒരു മണിക്കൂർ ക്ലാസ് കൊടുത്തു. പുള്ളി ഗുരുവില്ലാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ അതല്ല, അത്യാവശ്യത്തിലെ അഞ്ചു ആറ് ഏഴും പത്തി, ഏഴാമത്തെ പത്തി എടുത്തില്ല, അഞ്ചു ആറ് മലവരല്ല ഇങ്ങനെ ചിന്ത ചെയ്തു പലതും എന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകാനുള്ളതല്ല ജീവിതം. അല്ല, അത് അയാളെ കുറിച്ച് സഹതപിക്കാനും പറ്റും. പാവമാണ്, അയാള് അയാളുടെ പ്രശ്നം അയാളുടെ അവസ്ഥ അയാള് തിരിച്ചറിയുന്നില്ല. പാവം, അയാളോട് വളരെ അനുകമ്പയോടെ സഹതാപൂർവം എല്ലാവരും പെരുമാറണം. അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് അയാളെ എന്താണ്, അത് അയാളോട് കൂടുതൽ സംസാരിച്ച് മനസ്സിലാക്കി എന്താണ് അയാളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അങ്ങനെ പറ്റും. ഞാൻ പറഞ്ഞു ഇതൊന്നും കാണാ പഠിക്കുകയൊന്നും വേണ്ട. ഈ ഗുരുവിന്റെ ഈ തത്വചിന്തയെ നിങ്ങളൊന്ന് അവലോകനം ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് വായിച്ചു പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളൊന്നും ഒരിക്കലും കാണാ പഠിക്കണമെന്ന് വേണ്ട. ജസ്റ്റ് ഗുരുവിനൊരു ആശയമുണ്ട്, ഗുരുവിന്റെ നേർവഴി നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അല്ല, അയാളിങ്ങനെ ഒരു വിഭ്രാന്തിയിലാണെങ്കിൽ അയാളിവിടെ നിക്കത്തില്ല. അല്ല, നമ്മൾ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് കഴിയുന്നുള്ളൂ. പോയ വഴിയിൽ കൂടെ അത് തന്നെ അയാള് ഈ എന്താണ് മറ്റേ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, തട്ടിപ്പുകാർ എഴുതി യൂട്യൂബിൽ ഇങ്ങനെ നിരന്തരം രണ്ടു മണിക്കൊക്കെ റൂമിൽ നിന്ന് യോഗ ചെയ്യാനൊക്കെ അത് പ്രശ്നമായി തീരും. ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടോ കൂടെ? എന്നാ പിന്നെ പ്രശ്നം, ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അത് ഇയാളുടെ ഹിസ്റ്ററി ഒന്ന് അന്വേഷിക്കണം. ഇനി ഇയാള് വേറൊരു വഴി പുള്ളി മാനസിക ആരോഗ്യ പ്രശ്നം, മാനസിക ആരോഗ്യം പുള്ളിയൊരു ചതിപ്പെട്ടു അല്ല മറ്റുള്ളതല്ല, ഇയാൾക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് പുള്ളി നല്ല ബ്രില്യന്റ് ആയിരുന്നു. ചതിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അതിൽ മുക്തി നേടാൻ വേണ്ടി ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. മറ്റേ ഉണ്ണിശാന്തിന്റെ കൂടെ പഠിച്ച അവിടെ പൂജ ചെയ്യുന്നു പഠിക്കുന്ന സമയത്ത് പുള്ളി നല്ലോണം പഠിക്കുന്നു. പ്രശ്നമില്ലായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു വിശ്വാസം ഇല്ലാതെ പെട്ടെന്നാണ് പുള്ളിക്ക് എല്ലാരും പുള്ളിയെ മുദ്രവെക്കാൻ നിൽക്കുന്ന പോലെ സംശയമാണ്. ഉച്ച സമയമായിരുന്നു ഒരു സംശയമില്ല. എന്നാ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റും. എന്നെ ഉപദ്രവിക്കുന്നു മറ്റുള്ളവരും തോന്നിക്കഴിഞ്ഞാൽ അത് മരുന്ന് കഴിക്കാതെ ശരിയാവില്ല. അങ്ങനെയുള്ളവരും നിർത്തിക്കഴിഞ്ഞാൽ നാളെ അത് നിങ്ങൾക്ക് അത് പ്രശ്നമായി തീരും. അങ്ങനെ അയാൾക്കൊരു ചിന്തയുണ്ടെങ്കിൽ അയാളെ ഡോക്ടറെ കാണിക്കും. അല്ല ഇങ്ങനെ അവര് പറയുന്നുണ്ട് ആൾക്കാർ എന്നെ ഉപദ്രവിക്കുന്നു. ആരെങ്കിലും ഇങ്ങനെ ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇയാൾ ആരെങ്കിലും കയറി ആക്രമിക്കും. അപ്പൊ അതായത് മാനസികമായ പ്രശ്നമാണ്. നമ്മൾ എത്രയോ പേരെ കണ്ടിരിക്കുന്നത് പോലെ. അതുകൊണ്ട് അയാൾക്ക് വേണ്ടത് എന്താണ്, ഈ ക്ലാസ്സോ പഠനമോ ഒന്നുമല്ല, അയാളെ ഒരു ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് ഇവിടെ നിർത്തുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ അയാൾ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിക്കോട്ടെ. നമുക്ക് ആ പറയുന്നതന്നെ പൂർണ്ണമായും ശരിയായിരിക്കണമെന്നില്ല. ഈ മാനസികമായ പ്രശ്നമുള്ള ആളാണെങ്കിലേ അതും പൂർണ്ണമായും അത് ശരിയാവണമെന്നില്ല. കുറച്ചൊക്കെ അത് ശരി കാണും. പുള്ളി ധരിക്കും പോലെ ആയിരിക്കില്ല. മറ്റുള്ളവരെന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒരാള് ചിന്തിക്കുകയാണെങ്കിൽ അതിപ്പോ നാഷ് പറയുമല്ലോ, അവര് എന്നെ കണ്ടാണ് ആ സംസാരിക്കും, മറ്റവര് എന്നെ കണ്ടാ സംസാരിക്കും, മറ്റവര് സംസാരിക്കുന്ന എന്നെ കുറിച്ചാണ്. ഉപദ്രവിക്കുന്നു എന്നല്ല, ഓരോരുത്തരും എന്നെ കുറിച്ചാണ് സംസാരിക്കും. നാഷ് 10-ാം ക്ലാസ് വരെ സ്കൂളില് ബെസ്റ്റായിരുന്നു. 10-ാം ക്ലാസ് അല്ല, UP സ്കൂളില്, ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർഗം വാങ്ങിച്ച ആളാണ് നാഷ്. UPയിലെ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്താണ്. പിന്നീട് മാറ്റം വന്നു. +2 വരെ അല്ല, SSLC ഏറ്റവും ഉയർന്ന മാർക്കോട് വാങ്ങി. കാരണം ഈ ആൾക്കാരിൽ ഈ മാറ്റം വരുന്നവര് 16-20 വയസ്സിനിടയ്ക്കാണ് മാറ്റം വരുന്നത്. മാനസികമായി സാധാരണ വരുന്നു. അപ്പോൾ ഒരു 15-16 വയസ്സ് വരെയൊക്കെ ഒരു നല്ല ബ്രില്യന്റ് ആയിരിക്കുന്ന ആൾക്കാർ അവിടെ മുതൽ പെട്ടെന്ന് പെട്ടെന്ന് മാറി മാറി മാറി മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ പലരെയും ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പലരും ചികിത്സ കൊണ്ട് ശരിയായിട്ടുണ്ട് അത്. പക്ഷെ ഇവർക്ക് അതൊരു നാണക്കേടായിട്ടാണ് തോന്നുന്നു. ഡോക്ടറെ കാണുന്ന ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നു. പ്രസാദ് അങ്ങനെയാണല്ലോ. പ്രസാദും ബ്രില്യന്റ് അല്ലേ? അവസാനം എന്തായി? അങ്ങനെ എത്ര പേര്? ഒത്തിരി പേർക്ക് ഒരു ഒരു പ്രായം കഴിയുമ്പോൾ അത് വരും. നമ്മുടെ ഇരട്ടകളില് മൂത്തവന് അവൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അവനും മെന്റലായി മെന്റലായിട്ട് അവൻ ആത്മഹത്യ ചെയ്യുന്നു. അതാകുന്നതിന് മുമ്പ് അവന് മെന്റൽ ഇതായി. അപ്പോ ഒരു പ്രായത്തിൽ അത് 10-15 വയസ്സ് വരെയൊന്നും ഒരു കുഴപ്പമില്ല, 10-20 വയസ്സ് വരെ കുഴപ്പമില്ലായിരുന്നു. പിന്നെയാണ് മാറ്റം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഇപ്പൊ ഗുരു പറയുന്ന ആശയങ്ങൾ ഇതൊന്നും കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് ഇങ്ങനെ ഈ മാനസിക വിഭ്രാന്തിയുടെ ലോകത്ത് പോകണം. അത് നാളെ ഇവിടെ പ്രശ്നമായി തീരും. അത് ഒന്നുകിലും അയാളെ ഡോക്ടറെ കാണിച്ച് മുമ്പ് ഒരു പയ്യൻ കൂടെ വന്നു എന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ കാണിക്കണം. അവനിവിടെ രാമകൃഷ്ണ നടത്തി പോകുന്നവരെ കൊടുക്കില്ലായിരുന്നു. ഇപ്പൊ പോയിട്ട് വന്നാൽ ഉറപ്പില്ല, അവന് ഡിപ്രഷനാണ്. ഒരു ദിവസം രാത്രി രണ്ടു മണിക്ക് ബ്രില്യന്റാണ്. പക്ഷെ അവ ഇപ്പൊ പോയിട്ട് രാമകൃഷ്ണ നടത്തി പോയിട്ട് വന്നപ്പോ ആള് മൊത്തത്തില് പ്രശ്നമായി. ചെറിയ കുഴപ്പമുള്ളവര് രാമകൃഷ്ണ മഠത്തിൽ ചെന്ന് അവിടുത്തെ പ്രാർത്ഥനയും പൂജയും അതൊക്കെ ഒന്ന് അവര് മുഴുവട്ടന്മാരായി മാറും. ഒത്തിരി പേരങ്ങനെ വന്നിട്ടുണ്ട്. ശരി.